സുമധുര സങ്കീർത്തനാവി സുഹീര സിദ്ധസുരി ശങ്കരാചാര്യം കേശാംബാധാരായണ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം അധ്യായം 3 പാദ 2 അധികരണമാര സൂത്രം ഇതശ്ചേഷയസിദ്ധാന്തം പരസ്മാദാത്മനോ അന്യം ചേതനം പ്രതിഷേധതി ശാസ്ത്രജ്ഞാന്യോ അതോ അസ്തി ദൃഷ്ടാ ഇത്യവുമാതി. ഇതശേഷയവ സിദ്ധാന്തം, അതായത് അപ്പിച്ച സംരാധനെ പ്രത്യക്ഷ അനുമാനാഭ്യാം എന്ന് പറയുന്നിടത്ത് സംരാധ്യം സംരാധകൻ എന്നുള്ള ഭേദം വരും. ധ്യാതാവ് ധ്യേയം അങ്ങനെ ഭേദം വരും എന്ന് പൂർവപക്ഷം. ദോഷമില്ലാതെ ഉപാധികമാണ്, വാസ്തവ ഭേദമില്ല. അതിനോട് പറയുന്നു ഇതശേഷയോ സിദ്ധാന്ത. ഇതശ്ച പക്ഷ്യമാണ് ന്യായേനാപി ഇനി പറയാൻ പോകുന്ന വ്യക്തി അനുസരിച്ചും ഏഷയവ സിദ്ധാന്ത, ഇതാണ് സിദ്ധാന്തം. എന്താണ് യത് കാരണം പരസ്മാദാത്മനോന്യം ചേതനം പ്രതിഷേധ ശാസ്ത്രം. യത് കാരണം, യസ്മാത് കാരണം, എന്തുകൊണ്ടാണ് പരസ്മാദ് ആത്മനോ അന്യം ചേതനം പ്രതിഷേധതി ശാസ്ത്രം. പരമാത്മാവിൽ നിന്നും അന്യമായ ചേതനനെ ശാസ്ത്രം നിഷേധിക്കുന്നു. നന്യദോസ്തി ദൃഷ്ട ഇത്യവുമാതി. ഇതെല്ലാം പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അഥാദാദിശു നീതി നീതി തദ്ദേത ബ്രഹ്മ അപൂർവം അനപരം അനന്തരം അബാഹ്യം. ബ്രഹ്മത്തെ കുറിച്ച് പറയണം, അപൂർവം അവിദ്യമാനം പൂർവം. യസ്മിൻ എങ്ങനെയാ സമാസം വരുന്നത്? നന്യോ അസ്ഥിരധന പൂർവം എന്ന് വെച്ചാൽ കാരണം, കാരണരഹിതം അനപരം പരം വിദ്യമാനം പരം യസ്യ കാര്യം കാര്യരഹിതം കാരണരഹിതം അനന്തരം വിജാതീയമായ ഒന്നുമില്ല. അബാഹ്യം ഇതിജ ബ്രഹ്മം വ്യതിരിക്ത പ്രപഞ്ച നിരാകരണ ബ്രഹ്മമാത്ര പരിശേഷാശ്ച ഏഷയേവ സിദ്ധാന്തം ഇരിക്കും. ഇതി അപ്പോ ബ്രഹ്മം വ്യതിരിക്തമായ പ്രപഞ്ചത്തോടെ നിഷേധിക്കുന്നു, ബ്രഹ്മ ശേഷിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ധ്യാതാവ് ധ്യേയം എന്നുള്ള ഭേദം ഉപാധികമാണ്, പരമാർത്ഥമല്ല. ശൂന്യവുമല്ല, തത്വം ശൂന്യമല്ല. ഇതാണ് ഈ അധികരണത്തിലെ സിദ്ധാന്തം. അടുത്തു പരമതസ്യേതു ഉന്മാന സംബന്ധ ഭേദ വ്യവദേശേഭ്യ ഇതേത് നിരസ്ത സമസ്ത പ്രപഞ്ചം ബ്രഹ്മനിർദ്ധാരിതം അസ്മാ പരം അന്യതത്വം അസ്ഥി നാസ്തീരി ശ്രുതി വിപ്രതിപത്തേ സംശയം. ഇനി അങ്ങനെ ഒരു സംശയവും വരാം. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാടെല്ലാം ചർച്ച ചെയ്തു. അത് പ്രപഞ്ചരഹിതമാണെന്ന് പറഞ്ഞു, അതെല്ലാം അംഗീകരിക്കാം. പക്ഷെ ഇനി ബ്രഹ്മത്തിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ? ബ്രഹ്മത്തിലെന്തിനാണ് നിർത്തുന്നത്? ചിലർക്ക് അങ്ങനെയുണ്ട്, തുര്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുര്യാതീതൻ വരെ ഒന്ന് പോയാലല്ല, ചിലർക്ക് അതും പോരാ, തുര്യാതീത അതീതം അങ്ങനെ പറയുന്നവരുമുണ്ട്. അപ്പൊ തുര്യൻ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയണം ഞങ്ങൾക്ക് അതിൽ നിന്നും കുറച്ചുകൂടി അറിയാം. അല്ല, തുര്യം വരെ നിർത്തേണ്ട കാര്യമുണ്ട്. അപ്പൊ തുര്യ അതീതൻ. ഇപ്പൊ വേറെ ആൾ പറയുന്നു ഞങ്ങൾ കുറച്ചുകൂടി അറിവുള്ളവരാണ്. അതുപോലെ ബ്രഹ്മം എന്ന് പറഞ്ഞ എന്തിനാണ് അവിടെ നിർത്തുന്നത്? ബ്രഹ്മം വരെ എത്താമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി മേലോട്ട് പോവുക. അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഏതേത് നിരസ്ത സമസ്ത പ്രപഞ്ചം ബ്രഹ്മ. നിരസ്ത സമസ്ത പ്രപഞ്ചം, നിരസ്തം സമസ്ത പ്രപഞ്ചം യസ്മിൻ നിർദ്ധാരിതം, അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഇവിടെ നിർദ്ധാരണം ചെയ്തു. അസ്മാത് പരം അന്യത്വം അസ്ഥി നാസ്തീതി, ഇതിനപ്പുറം മറ്റൊരു തത്വം ഉണ്ടോ ഇല്ലയോ എന്നു ശ്രുതിയോ പ്രതിപത്തേഹേ. ശ്രുതി തന്നെ അങ്ങനെ ചില സംശയങ്ങൾ വരുന്നു, മനഃപൂർവ്വം ഒരു സംശയം ഉണ്ടാക്കുന്നതല്ല എന്നർത്ഥം. അതുകൊണ്ട് സംശയം വരുന്നു. കാനുചിദ്ധി വാക്യാനി ആപാദേനൈവ പ്രതിഭാസമാനാനി ബ്രഹ്മണോപി പരം അന്യതത്വം പ്രതിപാദയന്തി ഇവ എന്നാണ്. ചില ശ്രുതിവാക്യങ്ങൾ കേട്ടാൽ അങ്ങനെ തോന്നും, ഈ ബ്രഹ്മത്തിനപ്പുറം ഉണ്ടെന്ന്. അതാണ് കാനുചിദ്ധി വാക്യാനി ശ്രുതിവാക്യാനി ആപാദേനൈവ പ്രതിഭാസമാനാനി. ആപാദം എന്നാൽ സാമാന്യമായി അങ്ങനെ പ്രതിഭാസിക്കുന്നു, തോന്നുന്നു. ബ്രഹ്മണോ അഭി പരം അന്യതത്വം, ബ്രഹ്മത്തിൽ നിന്നും അന്യമായൊരു തത്വം പ്രതിപാദയന്തീവ. ഇനി ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെന്തെങ്കിലും അപൂർണത വന്നാലോ? അതുകൊണ്ട് അതും ചർച്ച ചെയ്യാം. ബ്രഹ്മത്തിനപ്പുറം ഇനി എന്തെങ്കിലും ഉണ്ടോ? തേഷാം ഈ പരിഹാരം അഭിധാതും അയം ഉപക്രമ ക്രിയതേ. അപ്പം അങ്ങനെയുള്ള ചിന്തകൾക്ക് പരിഹാരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് അയം ഉപക്രമ ഈ തുടക്കം എന്നാണ്. തേഷാം ഹി പരിഹാരം അഭിധാതം, അവയ്ക്ക് പരിഹാരത്തെ പറയുന്നതിന് വേണ്ടി ഉപക്രമക്രിയതേ. പരം അതോ ബ്രഹ്മണോ അന്യതത്വം ഭവിതം അർഹത. ഈ പൂർവക്ഷി പറയുന്നു ബ്രഹ്മം വരെ എത്താമെങ്കിൽ അതിനപ്പുറം പോകാം. അത് ബ്രഹ്മണോ അന്യതത്വം ഭവിതം അർഹതി കുത. എന്തുകൊണ്ട്? സേതു വ്യപദേശാത് ഉന്മാന വ്യപദേശാത് സംബന്ധ വ്യപദേശാത് ഭേദ വ്യപദേശാച്ചേരി. ഇത് സൂത്രം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വ്യാഖ്യാനിക്കുന്നു. സേതു വ്യപദേശം, ഉന്മാന വ്യപദേശം, സംബന്ധ വ്യപദേശം, ഭേദ വ്യപദേശം, നാല് ഹേതുക്കൾ. ഈ നാല് ഹേതുക്കൾ പരിശോധിക്കുമ്പോൾ ബ്രഹ്മത്തിനപ്പുറവും ഉണ്ടെന്തോ എന്ന് തോന്നുന്നു എന്നാണ്. സേതു വ്യപദേശ സ്ഥാപത്. സേതു വ്യപദേശം എന്താണ്? അതായ ആത്മാ സ സേതു വിദ്രതിഹി തേ ആത്മശബ്ദ അഭീതസ്യ ബ്രഹ്മണ സേതുത്വം സങ്കല്പ ഛാന്ദോഗ്യത്തിൽ എട്ടാം അധ്യായ. ആത്മാ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, അത് സേതുവാണ്. വിദ്രതി എന്നും പറഞ്ഞു ഇവിടെ ആത്മശബ്ദം കൊണ്ട് പറഞ്ഞ് ബ്രഹ്മത്തെയാണ്. ആത്മശബ്ദ അഭീതസ്യ ബ്രഹ്മണ അസേതുത്വം സങ്കീർണത്തി അസേതുവാണെന്ന് പറയുന്നു. സേതു ശബ്ദശ്ച ഹി ലോകേ ജലസന്താന വിച്ഛേദകരേ മൃദ്ദാർവാദി പ്രചയേ പ്രസിദ്ധ. സേതു എന്ന് പറഞ്ഞാൽ പറയാം, അത് ലോകപ്രസിദ്ധമായ ഒരു കാര്യമാണ്. വേദത്തിൽ ആ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണതെന്ന് പറയുന്നു, ജലസന്താന വിച്ഛേദകരേ, ജലത്തിൻ്റെ സന്താനം ഒഴുക്കിനെ വിച്ഛേദിക്കുന്നു. അണക്കെട്ടെന്നർത്ഥം, അണക്കെട്ടെന്ന് പറയുമ്പോൾ ജലത്തിൻ്റെ ഒഴുക്കിനെ വിച്ഛേദിക്കുന്നതാണ്. മൃദ്ദർവാദി പ്രജയെ, മൃത്ത് ദാരു ഇവയുടെ പ്രജയും ഇത് കൂട്ടിയിട്ടതാണ്. ഇവിടെ സേതു എന്ന് പറയുന്ന ഇന്നത്തെ ഡാം, അത് രണ്ട് പ്രയോജനമുണ്ട്. അതിൽ കൂടെ യാത്രയും ചെയ്യാം, അത് വെള്ളത്തെ തടയുകയും ചെയ്യും. അങ്ങനെയാണ് സേതു എന്ന് പറയുന്നത്. ഇന്നത്തെ പാലമാണ്. ഇഹതു സേതു ശബ്ദ ആത്മനെ പ്രയുക്ത, ഇവിടെ സേതു എന്ന് പറയുന്ന ആത്മാവിനെയാണ്. ഇത് ലൗകിക സേതുരിവ ആത്മസേതുരന്യസ്യ വസ്തുനു അസ്തിത്വം ഗമയതി. ഇപ്പോൾ ലൗകിക സേതു എന്ന് പറയുമ്പോൾ അത് അണക്കെട്ടിൻ്റെ ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് പോകുന്നു, അതിൽ കയറി, അത് പാലമാണത്. ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ ആത്മാവിനെ തന്നെ സേതു എന്ന് പറഞ്ഞാൽ അതിനും ഒരു മറുകര കാണും. രണ്ടു കരയുണ്ടെങ്കിലല്ലേ സേതു നിർമ്മിക്കാൻ പറ്റും. അതാണ് ആത്മനെ പ്രയുക്തി ലൗകിക സേതുരിവ ആത്മസേതുര്. ലോകപ്രസിദ്ധമായ സേതു പോലെ തന്നെ ആത്മസേതു, ആത്മാവാകുന്ന സേതുവും അന്യസ്യ വസ്തുന അസ്തിത്വം ഗമ്യ. സേതു എന്ന് കേട്ടാൽ തന്നെ മറുകരയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. അപ്പൊ ബ്രഹ്മം സേതുവാണെങ്കിൽ അതിനപ്പുറം എന്തോ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ സേതുവിന്റെ ആവശ്യം എന്തോ, അതിലൂടെ സഞ്ചരിച്ച് എവിടെ പോകും? അതും സേതും തീർത്വായതി തരതി ശബ്ദ പ്രയോഗ. തരതി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. സ്ത്രീ വിപ്ലവന തരണയോഹോ, തരതി എന്ന് പറഞ്ഞാൽ തന്നെ തരണം ചെയ്യുക എന്നാണ് ഇവിടെ പൂർവപക്ഷി അർത്ഥം പറയുന്നത്. സിദ്ധാന്തത്തിൽ പ്രാപിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ സേതുവിനെ തരണം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഡാമിലൂടെ സഞ്ചരിച്ച് മറുകരയിൽ പോയിട്ടെന്നർത്ഥം. ഇവിടെ ആത്മാവാകുന്ന സേതുവിലൂടെ സഞ്ചരിച്ച് മറ്റെവിടെ എത്തുന്നുണ്ട്. അതാണ് ബ്രഹ്മത്തിനപ്പുറമുള്ള സ്ഥാനം എന്ന് ഇതെല്ലാം ശ്രുതിയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുകയാണ്. കേവലം യുക്തിയല്ല. ഉറച്ച് പറയും ഈ അത ആത്മാ സേതുർ ബിദ്ധതി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഛാന്ദോഗ്യത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. എല്ലാവർക്കും ഇല്ലെങ്കിലും ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരിക്കുമെന്ന് കരുതാമല്ലോ. എന്തുകൊണ്ട് വിശദമായി ചർച്ച ചെയ്തു? എങ്ങനെ? ആ അപ്പൊ ആർക്കെങ്കിലും എന്ന് പറഞ്ഞപ്പോ ഒരാൾക്കെങ്കിലും ഓർമ്മയിൽ വന്നു, ബാക്കിയെല്ലാം വെറും ഡിം. അത് ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പൊ എന്തായാലും ഓർമ്മയില്ലല്ലോ, അതുകൊണ്ട് ഒരു കൂടെ പറഞ്ഞേക്കാം. ഒരാൾക്കല്ലേ ഓർമ്മയുള്ളൂ. സേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമാണ്, അതുപോലെയാണ് ഇവിടെ പറയുന്നു വിധൃതി, വിധാരണം ചെയ്യുന്ന, നിലനിർത്തുന്നത്, ഈ ലോകത്തെ നിലനിർത്തുന്നതെന്നാണ് അവിടെ ശ്രുതി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഭാഷ്യകാരനോട് വ്യാഖ്യാനിച്ചത് ഒരാവശ്യമില്ല. ഈ 8-4 എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. വീണ്ടും ആരെയും ബുദ്ധിമുട്ടിക്കുന്നു. സമ്പ്രസാദനെ കുറിച്ച് പറയുകയാണ്. ആരഹ എല്ലാ ദിവസവും സതി സമ്പദ്യ എന്ന വിദുഹു സത്തിനെ പ്രാപിച്ചിട്ട് അറിയുന്നില്ല എന്നെല്ലാം ഉള്ള കാര്യം പറയുകയാണ്. അവിടെയാണ് ആത്മാവിനെ സേതു എന്ന് പറഞ്ഞു. സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിൽ വിധാരണം ചെയ്യുക, ലോകത്തെ നിലനിർത്തുക എന്ന് പറയുന്നതിന് ഭാഷകാരം വ്യാഖ്യാനിച്ചു. ലോകത്തിൽ എന്തിനെ നിലനിർത്തുക? വർണ്ണത്തെയും ആശ്രമത്തെയും നിലനിർത്തുക, അതാണ് ബ്രഹ്മത്തിന്റെ പണി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളവിടെ അത് കുറച്ച് കൂടുതൽ സമയം ചർച്ച ചെയ്യുന്നത്. സന്ദർഭോചിതമല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചു. ഇനി അത് പറയേണ്ട സന്ദർഭങ്ങളിൽ പറയണമെങ്കിൽ ശരി, ഒരാവശ്യമില്ലാതെ അവിടെ വ്യാഖ്യാനം വർണ്ണത്തിലേക്ക് കൊണ്ടുപോയി. ചാതുർവർണ്ണയത്തെ നിലനിർത്തുക, അതാണ് ബ്രഹ്മം ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അതും അത് നശിക്കാതെ. എന്ന് വ്യാഖ്യാനിച്ചു. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ വരുന്ന തകരാറതാണ്. ഇന്നിപ്പോൾ എവിടെ ചാതുർവർണ്ണയം? ഇപ്പൊ ബ്രഹ്മം ഫെയിലായിപ്പോയി എന്ന് വന്നില്ലേ? ചാതുർവർണ്ണയത്തെ നിലനിർത്താൻ പറ്റിയോ? ഇപ്പൊ ബ്രഹ്മത്തിന്റെ പണി അതാണെന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വരുന്ന അപകടത്തെക്കുറിച്ച് ഭാഷകാരൻ ചിന്തിച്ചില്ല. അതാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുവന്ന് വ്യാഖ്യാനിക്കുക. ഇവിടെ എന്തായാലും ഭാഗ്യത്തിന് അത് വ്യാഖ്യാനിച്ചില്ല. ഇവിടെ സേതു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിനപ്പുറം എന്തോ ഉണ്ട് എന്നാണ് പൂർവക്ഷി പറയുന്നത്. ഇനി അടുത്ത് ഉന്മാന വ്യപദേശ്ചോതി തദ്ദ് ബ്രഹ്മ ചതുഷ്പാദ് അഷ്ടാശഭം ഷോഡശക്കലം ഇങ്ങനെയെല്ലാം പറയുന്നു. ഇതുകൊണ്ടും മനസ്സിലാക്കാം, ഉന്മാനം എന്ന് പറയുന്നത് ഒരളവിനെ കുറിച്ച് പറയുക. തദ്ദേത ബ്രഹ്മചതുഷ്പാദ്, ഈ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു കാളയെ പോലെയാണ്, അതിന് 4 കാലുകളുണ്ട്. പിന്നെ അഷ്ടാശഭം കൊളമ്പുകൾ 8. ഷോഡശ കലം, ഷോഡശ അവയവങ്ങൾ, ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് മനസ്സിലാക്കാം ഇത് അപൂർണമാണോ. അവയവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനപ്പുറം എന്തോ ഒന്നുണ്ട് എന്നാണ്. അത് എങ്ങനെ യഥാലൗകികം സേതും തീർത്തുക? ഞാൻ വിട്ടുപോയി. ലൗകികമായ സേതുവിനെ തരണം ചെയ്തിട്ട് ജാംഗലം അസേതും പ്ര ജാംഗലം എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ മറുകര അസേതും പ്രാപ്നോതി സേതുവിന്റെ മറുകര എന്ന് പറയുമ്പോൾ സേതു അല്ല എന്നുവെച്ചാ മറ്റൊരു സ്ഥലത്തെ പ്രാപിക്കുന്നു ജാംഗലം എന്ന് വെച്ച സ്ഥലം ഏവം ആത്മാനം സേതും തീർത്തുക അതുപോലെ ബ്രഹ്മത്തെ മറികടന്ന് അനാത്മാനം അസേതും പ്രാപ്നോതി ബ്രഹ്മമല്ലാത്ത മറ്റൊന്നിനെ അസയോതിവിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഉന്മാന വ്യവദേശം ചതുഷ്പാദം എന്ന് പറയുന്നതിന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മത്തിന്റെ നാല് പാദങ്ങൾ പൃഥ്വി ദിശ ദിക്കാണ് ദിക്കെന്നൊരു പ്രാചി പ്രതീചി ദക്ഷിണ ഉദീചി നാല് ദിക്കുകൾ നാല് ദിക്കുകളുണ്ടല്ലോ അതാണ് ഒരു പാദം. ആ പാദത്തിന്റെ പേരാണ് പ്രകാശവാൻ. ഇതെല്ലാം ശ്രുതി പറഞ്ഞിരിക്കുന്നതാണ്. രണ്ടാമത്തെ പദം പൃഥ്വി അന്തരീക്ഷം ദ്വിലോകം സമുദ്രം അനന്തവാൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പാദം. മൂന്നാമത്തെ പാദം അഗ്നി സൂര്യൻ ചന്ദ്രൻ വിദ്യുത് ജ്യോതിഷ്മാൻ എന്ന് പറയുന്ന പാദം. അടുത്ത് ചക്ഷുഹു ശ്രോത്രം വാക് മനൻ ആയതനവാൻ എന്ന് പറയുന്ന അടുത്ത പാദം. ഇങ്ങനെ നാല് പാദങ്ങൾ. അപ്പോ നാല് പാദങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പാദത്തിൽ രണ്ട് കുളമ്പുണ്ടല്ലോ, അങ്ങനെ നാല് പാദത്തിനും കൂടെ എട്ട് കുളമ്പ്. അതാണ് അഷ്ടാശഭം എന്ന് പറഞ്ഞത്. ഷോഡശകലം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഓരോ പാദത്തിലും നാല് അവയവങ്ങളുണ്ട്. അതുകൊണ്ട് നാല് പാദങ്ങൾക്കും കൂടി പതിനാറ് അവയവങ്ങൾ. അതും വന്ന ഷോഡശകലം. ഇത് ശ്രുതി പറഞ്ഞിരിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഉപാസിക്കുക എന്നാണ്. പറയുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അടുത്ത് പറയുന്നു എച്ച ലോകേ ഉന്മിതം ഏതാവത് ഇതം ഇരി പരിച്ഛിന്നം കർഷാവണാദി തത്വന്യസ്വസ്ഥിതി പ്രസിദ്ധം. ഇപ്പൊ ലോകത്തിൽ കർഷാവണം എന്ന് പറയുന്ന പഴയ നാണയമാണ്. അത് പരിച്ഛിന്നമാണ്. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പുറം വേറെ ഉണ്ടെന്നുണ്ട്. ഒരു രൂപയ്ക്ക് അവയവങ്ങളായി പൈസ ഉള്ളതുപോലെ കർഷാവണത്തിനുണ്ടായിരുന്ന അവയവം. അപ്പൊ കർഷാവണം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എല്ലാം തീർന്നുമില്ല, അതിനപ്പുറമുണ്ട്. അതുപോലെ എച്ചലോകെ ഉന്മിതം ഏതാവത് ഇതം ഇതി പരിച്ഛിന്നം. ഉന്മിതത്തിന്റെ അർത്ഥം പറയാണ് പരിച്ഛിന്നം, ഇത്ര മാത്രം എന്ന് പരിച്ഛേദിക്കപ്പെടുന്നതാണ് ഉന്മിതം. കർഷാവണാവി തത്വ അന്യത് വസ്തുവസ്ഥിതി പ്രസിദ്ധം. അതിൽ നിന്ന് അന്യമായ വസ്തുക്കളുണ്ടല്ലോ, ഒന്ന് പരിച്ഛിന്നമായി കഴിഞ്ഞാൽ അതിനപ്പുറം ഉണ്ട് എന്ന് വരും. ഏതായാലും അതിൽ അവസാനിക്കുന്നില്ല. തഥാ ബ്രഹ്മണോ അപ്പി ഉന്മാന തതോ അന്യേന വസ്തുന ഭവിതവ്യമിതി ഗമ്യത്തെ. അതുകൊണ്ട് ബ്രഹ്മത്തിനും ഉന്മാനം പരിമിതിയുണ്ട്, അതുകൊണ്ട് അതിനപ്പുറമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നു. തഥാ സംബന്ധ വിവദേശോ വിഭവതി. സംബന്ധ വിവദേശവും സത്താസൂമ്യ തഥാ സമ്പന്നോ ഭവതി. ഇനി ശരീര ആത്മ പ്രാജ്ഞേൻ ആത്മന സംപരിഷ്ക്ത. ഇവിടെ എല്ലാം പറയുന്ന എന്താണ്? സംബന്ധം, മറ്റൊന്നുമായിട്ടുള്ള സംബന്ധത്തെ പറയുന്നു. മറ്റൊന്ന് വേണമല്ലോ. ഇങ്ങനെ സദാ സ്വമിത്തതാ സമ്പന്നോ ഭവതി, സത്വമായിട്ട് ഏകീഭവിക്കുന്നു. അപ്പോൾ ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊന്നുണ്ടല്ലോ. ശാരീരാത്മാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ലാത്തൊരു ബ്രഹ്മമുണ്ടല്ലോ. പ്രാജ്ഞനാത്മനാ സംപരിഷുക്ത, ആത്മാവുമായിട്ട് സംപരിഷുക്തനായി. അപ്പോൾ മറ്റൊന്നുണ്ടല്ലോ അങ്ങനെ കൂടിച്ചേരുന്നതിന്. ഇവിടെയെല്ലാം രണ്ടാത്മാക്കളെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ഒന്നുണ്ട്, അതാണ് സേതു ഉദ്മാനം സംബന്ധ വ്യവദേശം. മിതാനാഞ്ച മിതേന സംബന്ധോ ദുഷ്ടോ യഥാ നരാണാം നഗരേണ. പരിച്ഛിന്നമായ വസ്തുക്കൾക്ക് പരിച്ഛിന്നമായ വസ്തുക്കളുമായിട്ട് സംബന്ധമുണ്ട്. എങ്ങനെ? നരനും നഗരവുമായിട്ടുള്ള സംബന്ധം പോലെ. നരൻ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നരനും നഗരവുമായിട്ട് സംബന്ധം വന്നു. കാരണം മിതാനാഞ്ച മിതേന സംബന്ധോ ദുഷ്ടോ യഥാ നരാണാം നഗരേണ. ജീവാനാഞ്ച ബ്രഹ്മണ സംബന്ധം വ്യപദിശതി സുഷുപ്തവും. സുഷുപ്തിയിൽ ജീവന് ബ്രഹ്മവുമായിട്ടുള്ള സംബന്ധത്തെ പറയുന്നുണ്ട്. അവിടെ രണ്ടുണ്ട്, ആത്മാവ് വേറെ, ആത്മാവിനപ്പുറമൊന്നു. അതഹ തഥ പരം അന്യ അമിതം അസ്ഥിതിക്കും വേദി. അതുകൊണ്ട് എന്താണ്? ആത്മാവിൽ നിന്ന് അന്യമായി അമിതമായ ഒന്ന്, പരിച്ഛിന്നമല്ലാത്ത ഒന്നുണ്ട് എന്ന് ഗമ്യത്തെ ന്യായത്തെ എന്നർത്ഥം. ഭേദവ്യപദേശം ഭേദവ്യപദേശ ഏതമേവ അർത്ഥം ഗമേതി. ആ അത് സംബന്ധ വ്യപദേശം പറഞ്ഞു. ഇനി ഭേദവ്യപദേശം, വ്യപദേശം എന്ന് വെച്ചാൽ പറയുന്ന വാക്യങ്ങൾ. ഏതമേവ അർത്ഥം ഗമേതി, അതും ഇതേ അർത്ഥത്തെ പറയുന്നു. ബ്രഹ്മത്തിൽ നിന്നും അന്യമായി ഉണ്ടെന്ന്. തഥാഹി അഥ യേശോ അന്തരാദിത്യ ഹിരണ്മയ പുരുഷോ ദൃശ്യത്തെ ഇത്തി ആദിത്യാധാരം ഈശ്വരം വ്യപദിശ്യ തഥോ ഭേദേന അക്ഷ്യാധാരം ഈശ്വരം വ്യപദിശതി. അഥ യേശോ അന്തരാദിത്യ ഹിരണ്മയ പുരുഷോ ദൃശ്യത്തെ ആദിത്യനൽ ഹിരൺമയനായ ജ്യോതിർമയനായ ഒരു പുരുഷനുണ്ട്. ചാന്ദോഗ്യത്തിൽ പറയുകയാണ്, ഇത് ഈ ഭാവം നമ്മൾ ചർച്ച ചെയ്തതാണ് വിശേഷിച്ച്. അത് ഭാഷ്യക്കാരന്റെ ഭാഷ്യത്തെ മറ്റുള്ളവർ വിമർശിക്കുന്നുണ്ട്. എന്താണ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഹിരൺമയ പുരുഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ വിമർശിച്ചത് ഉണ്ടോ? ചാന്ദോഗ്യത്തിൽ കപ്യാസം പുണ്ഡരീകം ഇവ അക്ഷിണി എന്ന് കേട്ടിട്ടുണ്ടോ? ഭാഷ്യകാരൻ കപ്പി ആസം, കപ്പി ജലത്തിൽ സംഭവിക്കുന്നത്, താമര ഭഗവാന്റെ കണ്ണുകൾ താമര ദളങ്ങളെപ്പോലെ മനോഹരമാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതിന് പകരം വളരെ മോശമായി വ്യാഖ്യാനിച്ചു എന്നാണ് പിന്നീട് ഒന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നത്. പുറത്ത് പറയാൻ കൊള്ളാത്ത രീതി വ്യാഖ്യാനിച്ചു കളഞ്ഞു എന്നാണ്. കപ്യാസം ഭഗവാന്റെ കണ്ണുകൾ കുരങ്ങന്റെ ചന്തി പോലെ മനോഹരമാണെന്ന് എന്ന് വ്യാഖ്യാനിച്ചു കളഞ്ഞു. ഇതും നമ്മൾ ചർച്ച ചെയ്തിടും, നല്ല കാര്യമുണ്ട്. പറയുന്നു സഹൃദയനല്ലാത്ത ഗുരു ഒരു ആരസികനായിപ്പോയി ഭാഷകാരൻ എന്ന പിന്നീട് തോന്നിയവർ പറഞ്ഞത്. ഭഗവാന്റെ മനോഹരമായ കണ്ണുകളെ താമര ദളം തോട് ഭൂമിക്കാമെന്നിരിക്കെ വൃത്തിയിട്ട ഒരു സാധനത്തോട് ഭൂമിച്ചു. എന്തിനങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇത്രയും നല്ല കാര്യങ്ങൾ പോലും ആർക്കും ഓർമ്മയില്ല എന്ന്. ഇതിലും നല്ല കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിലിരിക്കും? അത യേശു അന്തരാദിത്യ ഹിരൺമയ പുരുഷോ ദർശിതീ ആദി ആധാരം ഈശ്വരം ഉപദേശ ഭേദവ്യപദേശത്തെ കുറിച്ച് പറയണം. ഇവിടെ ആദിത്യമണ്ഡലമാകുന്ന ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ഹിരൺമയ പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് തതോ ഭേദീന അക്ഷയാധാരം ഈശ്വരം വിപരിച്ചു ദക്ഷിണാക്ഷിയാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന പുരുഷനെ കുറിച്ച് പറയുന്നു. എന്താണ് അതയ യേശോ അന്തരക്ഷിണി പുരുഷോ ദൃശ്യതേ. ഈ അക്ഷിയാകുന്ന ഉപാധിയിലിരിക്കുന്ന പുരുഷൻ എന്നിങ്ങനെ പറയുന്നു. അതിദേശം ജാസ്യ അമുന രൂപാധിഷു കരോതി. പിന്നെ രൂപാധികൾ തന്റെ അതിദേശത്തെ പറയുന്നു. എങ്ങനെ? അതയ യേശു അല്ല തസ്യ ഏതസ്യ തദൈവരൂപ അമുഷ്യരൂപം അമുഷ്യഘോഷ്ണോഷ്ണു എന്നാമ തന്നാമ എന്നെല്ലാം പറയുന്നു. അപ്പൊ ഈ അക്ഷിപുരുഷന്റെ രൂപം എന്തോ അത് തന്നെയാണ് ആദിത്യപുരുഷന്റെ ഈ രൂപം. അക്ഷിപുരുഷന്റെ സന്ധികൾ ഘോഷണം അത് തന്നെയാണ് ആദിത്യപുരുഷന്റെ. അതായത് അവിടെ എറുക്ക് സാമം തുടങ്ങിയവയൊക്കെയാണ് സന്ധികളായി പറയുന്നത്. പിന്നെ പറയുന്ന എന്നാമ, ഇത് ഉദ്ഗീത ഉപാസനയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഉത്തെന്നാണ് പേര്, അത് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന ഭാഗങ്ങളാണ്. അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഉപാസന ചെയ്യുന്നവൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഉപാസനാ പ്രകടനത്തിലാണ് ഇതെല്ലാം പറയുന്നത്. ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നത് അക്ഷിപുരുഷൻ വേറെ ആദിത്യപുരുഷൻ വേറെ എന്ന് ഭേദവ്യപദേശം. അതുകൊണ്ട് ബ്രഹ്മത്തിനപ്പുറം മറ്റൊന്നുണ്ട് എന്ന് വരുന്നു എന്നാണ്. സൗ അധികം ഈശ്വരത്വം ഉഭയോർവിപദിശതി ഏത് അമുഷ്മാത് പരം ചോക്കാം ഈഷ്ടേ ദേവകാമാനാം ചൈത്യകസ്. ഇപ്പോ ആദിത്യപുരുഷനെ കുറിച്ച് പറയുമ്പം പരലോകത്തിന്റെ ഭരണകർത്താവാണെന്ന് പറയുന്നു. അതാണ് പരാഞ്ചോ ലോകാഹ തേഷാം ഇഷ്ടേ ഭരിക്കുന്നവനാണ് ആദിത്യപുരുഷൻ. ദേവകാമങ്ങളെയും അവിടെ ബ്രഹ്മലോകത്തെയും മറ്റും കുറിച്ച് പറയുന്നുണ്ട്. ഏച ഏതസ്മാത് അർവാഞ്ചോ ലോക തേഷാം ഇഷ്ടേ മനുഷ്യകാമാന. അക്ഷിപുരുഷനെ കുറിച്ച് പറയുമ്പോൾ അത് ഈ മനുഷ്യലോകത്തിന്റെ ഭരണകർത്താവാണ് മനുഷ്യകാമങ്ങളുടെയും എന്ന് പറയുന്നു. അവിടെ ഭേദം പറയുകയാണ്. യഥാ ഇതം മാഗധസ്യ രാജ്യം ഇതം വൈദേഹസ്യ. ഇത് മാഗധന്റെ രാജ്യമാണ്, ഇത് വൈദേഹന്റെ രാജ്യമാണെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടാണല്ലോ. അതുപോലെ ഇത് ആദിത്യപുരുഷന്റെ സാമ്രാജ്യമാണ്, ഇത് അക്ഷിപുരുഷന്റെ സാമ്രാജ്യമാണെന്ന് പറയുമ്പോൾ രണ്ട് രണ്ടായി. ഇവിടെ ആത്മാവിൽ നിന്നും അന്യമായി എന്തോ ഉണ്ട് എന്ന് വരുന്നു. ഏവം ഏതേഭ്യസ്യത്വാദി വ്യപദേശേഭ്യോ ബ്രഹ്മണ പരമസ്ഥിത്യവും പ്രാപ്തി പ്രതിപാദിച്ചു. അപ്പോ ഭാഷ്യകാരൻ അതിനെക്കുറിച്ചും ചിന്തിച്ചു. അതായത് ബ്രഹ്മത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അത് ചിന്തിക്കുന്നതിന് കാരണം കേവലം ഒരു യുക്തിയല്ല, വെറുതെ ഇരുന്നെങ്കിൽ ചിന്തിക്കുകയല്ല. ഞാൻ ബ്രഹ്മം വരെ ചിന്തിച്ച് ഞാൻ അപ്പുറം ചിന്തിക്കാം. കാരണം ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ശ്രുതി വാക്യങ്ങളെ ആധാരമാക്കിയാണ്. അപ്പോൾ ഇതാണല്ലോ ബ്രഹ്മവിചാരം എന്ന് പറയുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ ഈ ഒരു വിഷയം വിചാരം ചെയ്തേ പറ്റൂ. ബ്രഹ്മത്തെക്കുറിച്ച് ശ്രുതിയിൽ നിന്ന് നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുന്നു. ബ്രഹ്മത്തെക്കുറിച്ചുള്ള സംശയത്തിന് ശ്രുതിവാക്യം തന്നെ ഹേതുവായാൽ അതിനെ അടിസ്ഥാനമാക്കി തന്നെ വിചാരം ചെയ്യുന്നു. ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ചതിന് ധാരാളം, പിന്നെ ബ്രഹ്മത്തിനപ്പുറം എന്തിനാ ചിന്തിക്കാൻ പോകുന്നു എന്നും ചോദിച്ചാൽ ഇതിന്റെ പേരാണ് ബ്രഹ്മവിചാരം എന്ന് പറയുന്നത്. പലരും ചിന്തിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, വിചാരം എന്തിനാണ്, ബ്രഹ്മത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, ബ്രഹ്മശൂന്യമാണോ എന്ന്. ഇത്തരത്തിലുള്ള സംശയങ്ങൾ ബ്രഹ്മത്തെ സംബന്ധിച്ച് വരുമ്പോ അങ്ങനെ സംശയം പറയുന്നതാണ്. ചിലരുടെ സിദ്ധാന്തം തന്നെ അതാണ്, ബ്രഹ്മശൂന്യമാണ്. ചിലർ പറയുന്നുള്ള ഇതിനും അപ്പുറമുണ്ട്, തുര്യനും ഉപരിയായി തുര്യാതീതനുണ്ട്, ഇങ്ങനെയെല്ലാ സിദ്ധാന്തങ്ങളുമുണ്ട് പലർക്കും. ഇങ്ങനെ പലതും കേൾക്കുമ്പോൾ മനസ്സിന് സംശയമുണ്ടാവും. അതിന് പരിഹാരം വിചാരമല്ലാതെ വേറെ മാർഗമില്ല. ഇപ്പൊ വിചാരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി, എന്തിനായത് എന്ന് ചോദിച്ചാൽ ഇതാണ് സംശയരഹിതമായ ജ്ഞാനം വിചാരത്തിലൂടെ സാധ്യത. നമ്മളെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് അത് വേണം, ആഗ്രഹമുണ്ട്. അറിവിനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാം അറിയണം. പക്ഷെ അറിവിന് വേണ്ടി പരിശ്രമിക്കാൻ ആരും തയ്യാറല്ല, അവിടെ തയ്യാറ. അറിവിന് വേണ്ടി എന്തിനാ പരിശ്രമിക്കുന്നതെന്നാണ്. ഇനി പരിശ്രമിച്ചാൽ തന്നെ അത് ഏത് വഴിക്ക് പരിശ്രമിക്കണമെന്നും അറിയത്തില്ല. പല തിരിഞ്ഞ വഴികളിലൂടെ പരിശ്രമിക്കും. അപ്പൊ അറിവിനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്താണത്? ആ ചോദ്യങ്ങളുടെ സമാധാനം അറിയാം. ആ ചോദ്യങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ പരിശ്രമം ആവശ്യമാണെന്നറിയാം. പരിശ്രമിക്കുക എന്നാലേ കിട്ടത്തുള്ളൂ. ഇവിടെ പരിശ്രമമെന്ന് പറയുന്ന വിചാരം തന്നെ അതാവശ്യമാണ്. പക്ഷെ നമ്മുടെ ശ്രമം അതിനല്ല. ഈ ചോദ്യങ്ങളുടെ സമാധാനം വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഒരു വിചാരം കൂടാതെ അതിഞ്ഞ് കൈവശപ്പെടുത്താം. ചോദ്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിരിക്കുന്നതല്ലേ, നമ്മുടെ മനസ്സിൽ അതാണല്ലോ. അത് നമുക്കത് വിചാരത്തിലൂടെ അതിന് സമാധാനം സ്വയം കണ്ടെത്തുക. കാരണം വഴി അതേ ഉള്ളൂ, വിചാരത്തിലൂടെ കണ്ടെത്തുക എന്നുള്ളത് വേറെ വഴി. പറയുന്നു അല്ല, അത് അറിയാമെന്നുള്ളവർ പറഞ്ഞു തന്നാൽ പോരെ എന്നാണ്. അറിയാമെന്നുള്ളവർ പറഞ്ഞു തരുമ്പോഴാണ് സംശയം വരുന്നത്. വീണ്ടും പറഞ്ഞു തന്നാലും വീണ്ടും സംശയം വരും, വീണ്ടും പറഞ്ഞു തന്നാലും വീണ്ടും സംശയം വരും. അപ്പൊ സമാധാനം കേൾക്കുന്തോറും സംശയം കൂടിക്കൊണ്ടേയിരിക്കും. സമാധാനം സംശയത്തെ നിവർത്തിപ്പിക്കത്തില്ല. കാരണം സമാധാനം എന്ന് പറയുന്നത് അന്യന്റെ കയ്യിലിരിക്കുന്നു, സംശയം എന്ന് പറയുന്നത് തന്റെ കയ്യിലിരിക്കുന്നു. വ്യതികരണമാണ്, സമാനാധികരണമല്ല. പിന്നെ എങ്ങനെയാണ് സംശയത്തിന് മറ്റൊരാളുടെ സമാധാനം കൊണ്ട് പരിഹാരം ഉണ്ടാകുന്നു? ഉണ്ടാകത്തില്ല. മറിച്ച് അങ്ങനെ ഒരു സമാധാനം വന്നു കഴിഞ്ഞാൽ അത് അടുത്ത സംശയത്തിന് കാരണമായി തീരും. ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ, അവസാനിക്കാത്ത ചോദ്യങ്ങൾ. പരിഹാരം എന്താ? സ്വയം വിചാരം ചെയ്യുക. ഇത് രണ്ടും ഒരു അധികരണത്തിൽ വരണം. പ്രശ്നവും സമാധാനവും. അത് സ്വയം വിചാരം ചെയ്യാൻ സാധ്യമാകും. അവനവന്റെ ഉള്ളിൽ ഇത് തെളിഞ്ഞേ പറ്റും. പക്ഷെ അത് വരുമ്പോഴോ, ഒരു തന്റെ മനസ്സിലിരിക്കുന്ന ധാരണ ഇതെല്ലാം വെറും പാഴ്വേലയല്ലേ, ഇതുകൊണ്ടെന്താ പ്രയോജനം, വിചാരം കൊണ്ടെന്താ പ്രയോജനം, അതുപോലും മനസ്സിലാക്കാതെയാണ് സംശയത്തിന് പരിഹാരം അന്വേഷിച്ചു നടക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഭാഷകാരൻ ചർച്ച ചെയ്യും. നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് ഉപയോഗമുള്ള ഒരു കാര്യമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ബോധ്യമുണ്ട്? എനിക്ക് തോന്നില്ല ആർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടെന്ന്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് ഇങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടോ? ധാരണയില്ല. ചിലർക്ക് സംശയമുണ്ട്, ഇതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായേക്കാം എന്ന് ധാരണയില്ല. ധാരണ എന്ന് വെച്ചാൽ നിശ്ചയാത്മകമായ ജ്ഞാനം. വിചാരം എന്തിനാണെന്നുള്ളത് തന്നെ അറിയത്തില്ല. ഇത് പാഴ്വേലയെന്ന് ധരിക്കുന്നവരാണ് 99%. പിന്നെ അത് കേൾക്കുക എന്നെല്ലാം പറയുന്നത് മിക്കവാറും ഒട്ടും മുക്കാൽ ആൾക്കാരും ഗതികേടുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്, വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് പൂർണ്ണ മനസ്സാല ഇഷ്ടത്തോടുകൂടി ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട്? സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ കുറവായിരിക്കും. പല രീതിയിലാണ് ചിലർ, പല പ്രേരണ കൊണ്ട് ഇരിക്കുന്നു. ചിലർ സേവനം, രാവിലെ ഒരു സേവനം നടത്താമെന്ന് വിചാരിച്ചു വന്നിരിക്കുന്നു. എന്തെങ്കിലും ബംഗാളികളെ പിടിച്ചിരുത്തേണ്ടി വരും. അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിരിക്കുന്നവരുമുണ്ട്. സേവനം രാവിലെ, കാരണം ഇത് എന്തിനാ, എന്ത് കഥകളിയോ നടക്കുന്നതെന്ന് ഒരു ബോധമില്ലാതെ ഇരിക്കുന്നവരാണ്. എന്തോ ഒരു കഥകളി നടക്കുന്നു എന്നുള്ളതല്ല. അപ്പോ എന്താണ് ഇതിന്റെ ഫലം എന്നുള്ള അറിയത്തില്ല. അറിയാവുന്നവർക്ക് തന്നെ അതിന് ബോധ്യമില്ല, വിശ്വാസമില്ല, എന്നാലും നടക്കുന്നു. ഭാഷ്യകാരൻ പറയുന്നത് ഇത് ബ്രഹ്മവിചാരം എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുന്നവരൊക്കെ സ്വയം ചിന്തിക്കണം, സ്വയം മനസ്സിലാക്കണം. ഇതിനെയാണ് പറയുന്നത് ബ്രഹ്മവിചാരം. ഈ കഥകളിയുടെ പേരാണ് ബ്രഹ്മവിചാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന സംശയങ്ങൾ, ബ്രഹ്മം, അതിന്റെ അപ്പുറത്തെ ബ്രഹ്മം, ഇങ്ങനെയൊക്കെ വരുന്ന സംശയങ്ങൾ പരിഹരിക്കുന്നു എന്നാ പറയുന്നത്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതുകൂടെ കൊണ്ടാ പറയുന്നത്. ഈ ചോദിക്കുന്നവർ തന്നെ ഇടയ്ക്ക് ചോദ്യങ്ങൾ എഴുതി വെക്കും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴാണ് സഹിക്കാൻ പറ്റാതെ വരുന്നത്. ഭാഷകാരന്റെ അഭിപ്രായം ഇതാണ്. എന്താണിത്? സേവനം ചെയ്യാൻ വേണ്ടി ആരും കൂടെ വന്നിരിക്കണ്ട. കാര്യം എന്താണ് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇരുന്നാണ്. അങ്ങനെയാണെങ്കിൽ നേരെ ഞാൻ പറഞ്ഞ പോലെ ബംഗാളികളെ കൊണ്ടിരിക്കുന്ന നല്ലത്. അപ്പോ ഇവിടെ പറയുന്നു എന്താണോ ബ്രഹ്മത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ, അത് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത്രയും ഭാഷ്യകാരൻ ഘോരം ബ്രഹ്മത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ബ്രഹ്മത്തിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഒരാവശ്യമാണ്. സ്വാമി, ദ്വൈതികള് ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹ എന്നുള്ളതില് ബ്രഹ്മത്തിനപ്പുറമാണെന്ന് പറയുന്നില്ലേ? ദ്വൈതികള് ഗീതയിലെ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം. അത് തന്നെ, അങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം സംശയം ഉണ്ടാക്കാം. അതിനിവിടെ നാല് ഹേതുക്കളാ പറഞ്ഞു. ഒന്നല്ല, പല രീതിയിലും ഇതെല്ലാം വാക്യങ്ങൾ പലതരത്തിലുള്ള അർജുനൻ പറയുന്ന പോലെ വ്യാമിശ്രയണൈവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ ഏന ശ്രയോഹം എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രുതിയിലും സ്മൃതിയിലും എല്ലാം പലതരത്തിലുള്ള വാക്യങ്ങളുള്ളപ്പോൾ സ്വാഭാവികമായി സംശയം വരും. അതാണ് പ്രമാണം, അതിനെ ആശ്രയിച്ചാണ് വിചാരം. അല്ലാതെ കേവലമായ സ്വന്തം ബുദ്ധി ആശ്രയിച്ചിട്ടല്ല ഭാഷകാരൻ വിചാരം നടത്തുന്നത്. അപ്പോ ഇവിടെ അതിന് പറയുന്നു, ഏവം ഏതേഭ്യ സേത്വാദി വ്യവദേശേഭ്യോ ബ്രഹ്മണ പരം അസ്തി ഇതി ഏവം പ്രാപ്തേ പ്രതിപാദ്യതേ. ഏതേഭ്യ സേത്വാദി വ്യവദേശേഭ്യോ, സേത്വാദി വ്യവദേശങ്ങളെ കൊണ്ട് ബ്രഹ്മണ പരം അസ്തി, ബ്രഹ്മത്തിനും അപ്പുറം എന്തോ ഉണ്ട്. ഇതിവും പ്രാപ്തേ പ്രതിപാദ്യതേ സാമാന്യത്വ തു ശബ്ദേന പ്രദർശിതാം പ്രാപ്തി നിരുണദ്ധി. സാധാരണ തു ശബ്ദം വരുന്നു പൂർവപക്ഷത്തെ വ്യാവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സർവത്ര അങ്ങനെയാണ്, ചിലടത്ത് വികല്പ അർത്ഥത്തിലും വരും, ചിലടത്ത് ചാ എന്നുള്ള അർത്ഥത്തിലും വരും. നമുക്ക് സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഇവിടെ പ്രദർശിതാം പ്രാപ്തിയും പൂർവപക്ഷപ്രാപ്തിയെ നിരുണദ്ധി നിഷേധിക്കുന്നു. ബ്രഹ്മണോ അന്യത് കിഞ്ചിത് ഭവിതം അർഹതി പ്രമാണാഭാവ. ബ്രഹ്മത്തിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതിന് പ്രമാണമില്ലാത്തതിന് അത് സാധാരണ ചോദിക്കുന്ന യുക്തിവാദികളെന്ന് പറയുന്നവർക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടികർത്താവ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ആ സൃഷ്ടികർത്താവിന് എന്തുകൊണ്ട് ഒരു സൃഷ്ടികർത്താവിനെ കൽപ്പിച്ചുകൂടാ? സൃഷ്ടികർത്തൃത്വം ഒരാളിൽ വേണം എന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു കർത്താവ് വേണം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ഒരു കർത്താവിനെ സ്വീകരിച്ചുകൂടാ എന്നൊരു കുത്തർക്കം സാധാരണ ചോദിക്കാറുണ്ട്. അതുപോലെയാണ് ബ്രഹ്മത്തിനും അപ്പുറം. അസ്തുത്വേ കിഞ്ചിത് പ്രമാണോപലഭാമഹേ. ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കണമെങ്കിൽ പ്രമാണത്തെ ആശ്രയിച്ചായിരിക്കണം, അല്ലെങ്കിൽ വെറും ഭാവന കൽപ്പനയാവും. ഭാവനാലോകത്ത് സഞ്ചരിക്കുന്നവർക്ക് എന്ത് വേണോ കൽപ്പിക്കാം, ഭാവനയ്ക്ക് അതിരില്ല. അത് തത്വചിന്ത ആകത്തില്ല, അത് കേവലം സാഹിത്യ സൃഷ്ടിയാകത്തുള്ളൂ. ഈ തത്വചിന്തയാണ് അന്യസ്യ അസ്തിത്വ കിഞ്ചിത് പ്രമാണോ ലഭാമഹേ. ബ്രഹ്മത്തിനപ്പുറം ഏതെങ്കിലും ഉണ്ട് എന്നുള്ളതിന് യാതൊരു പ്രമാണവും എന്താ? സർവസ്വഹി ജനിമത്തോ വസ്തുജാതസ്യ ജന്മാതി ബ്രഹ്മണോ ഭവതി നിർദ്ധാരം. അത് തുടക്കത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ജന്മാദ്യസ്യ യഥ അവിടെ ഒന്നുമില്ല. ഇവിടെ എന്തെല്ലാം ജനിക്കുന്നു അതിനെല്ലാം കാരണം ബ്രഹ്മം തന്നെയാണ്. സർവസ്വഹി ജനിമത്തോ വസ്തുജാതസ്യ, സർവ വസ്തുക്കളും ഉത്പത്തിയുള്ള സർവ വസ്തുക്കൾക്കും ജന്മനഹ ജന്മാദി ബ്രഹ്മണോ ഭവതി നിർദ്ധാരം. ഇവിടെ എല്ലാം ജന്മാദി ബ്രഹ്മത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം നിർദ്ധാരണം ചെയ്തു. അനന്യത്വൻ്റെ കാരണക്കാരീസ്യ, ഇതെല്ലാം തദ്നന്യത്വ ന്യായം എല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. കാരണത്തിൽ നിന്ന് കാരണത്തിന്, കാരണത്തിൽ നിന്ന് കാര്യത്തിന് അനന്യത്വമാണെങ്കിൽ പിന്നെ ഇവിടെ കാരണത്തിനൊരു കാരണം ഇങ്ങനെ വരുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യവും കാരണവും കാരണത്തോട് അനന്യമാണ് കാര്യമെങ്കിൽ പിന്നെ അതിനപ്പുറം ചിന്തിക്കാനും കഴിയത്തില്ല. എന്നുവെച്ചാൽ ബ്രഹ്മം വ്യതിരിക്തം കിഞ്ചിത് അജം സംഭവതി. ബ്രഹ്മവ്യതിരിക്തമായ അജമായ ഒന്നിനെ അജം എന്നെത്തിയാൽ തന്നെ ബ്രഹ്മം ആയി കഴിഞ്ഞു. അതിനപ്പുറം എന്താ? അങ്ങനൊന്നും സംഭവിക്കില്ല. അസംഭവമായ ഒന്നിനെ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും അപ്രാമാണികമായ കൽപ്പനയാണ്, കേവല ഭാവനയാണ്. ഭാവനയ്ക്ക് അതിരില്ല, പ്രാമാണികമായ സാധ്യമല്ല എന്നാണ് സദൈവ സൗമ്യേതമഗ്ര ആസീദേകമേവ അദ്വിതീയവധാരണ. അവിടെ ഏകം അദ്വിതീയം ഏവ ശബ്ദം എന്നുണ്ടോ അവധാരണാർത്ഥത്തെ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഏവ പിന്നെ എങ്ങനെയാ അതിനപ്പുറം പോകുന്നത്? ചിന്തിക്കുന്നു. സംശയിച്ച് പറയുകയാണെങ്കിൽ ശരി, അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഇത് പ്രമാണം ബോധിപ്പിക്കുന്നത് നിശ്ചയ രൂപത്തിലാണ്. ഏകം അദ്വിതീയം ഏവ, അതാണ് ബ്രഹ്മം. പിന്നെ എങ്ങനെയാണ് ഈ തുര്യ അതീതം വരുന്നത്? എന്തടിസ്ഥാനത്തിൽ? അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഈ തുര്യ അതീതം എന്ന് പറയുന്നതാണ് തുര്യം. അല്ലാതെ ഒരു തുര്യാതീതം ഇല്ല. അല്ല, ഇനി തുര്യാതീതത്തെ തുര്യനിൽ നിന്ന് അന്യമായി കൽപ്പിച്ചാൽ അനവസ്ഥാദോഷം വരും. ഏകവിജ്ഞാനേനച്ച സർവവിജ്ഞാന പ്രതിജ്ഞാന ന ബ്രഹ്മ വ്യതിരിക്ത വസ്തു അസ്തിത്വം അവകൽപ്പതി. അത് എത്രയോ സ്ഥലത്ത് അതും ചർച്ച ചെയ്തതാണ്. ഏകവിജ്ഞാനം കൊണ്ട് സർവവിജ്ഞാനം. അപ്പൊ വിജ്ഞാനത്തിന് അന്തമുണ്ട്, അവസാനമുണ്ട്. സർവവിജ്ഞാനങ്ങളുടെയും അന്തം ഏകവിജ്ഞാനത്തിലാണ്. അതും ശ്രുതി തന്നെ പറഞ്ഞിരിക്കും. ഏകവിജ്ഞാനം എന്ന് പറയുന്നതും പ്രമാണജന്യമായ പ്രമയാണ്. അതുകൊണ്ട് ബ്രഹ്മം വ്യതിരിക്ത വസ്തു അസ്തിത്വം എന്ന അവകല്പതേ. ബ്രഹ്മം വ്യതിരിക്തമായ ഒരു വസ്തുവിനെ കുറിച്ച് സങ്കല്പിക്കാനേ കഴിയില്ല, സംശയമേ വേണ്ട. അത് പ്രാമാണികമായ ജ്ഞാനമാണെങ്കിൽ സംശയം ഉണ്ടാകാറില്ല. ഭാവനയാണ് കൽപ്പനയാണെങ്കിൽ സംശയങ്ങൾ അവസാനിക്കത്തുമുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നിശ്ചയാത്മകമായ ജ്ഞാനം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി വിഷയജ്ഞാനത്തെ സംബന്ധിച്ച് നിശ്ചിതമായി എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നിശ്ചയാത്മകമായ ജ്ഞാനം ഇല്ലെന്ന് പറയാൻ പറ്റും. അത് നിശ്ചയാത്മക ജ്ഞാനം വരുന്നത് ഇവിടെ ബ്രഹ്മം എന്നുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രമാണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് പ്രമാത്മകമാണ്, ഭ്രമാത്മകമല്ല. ഭ്രമം പ്രമാണത്തിൽ നിന്നല്ല ഉണ്ടാകുന്നു. അതും നിശ്ചയാത്മകമായി വരാം, പക്ഷെ നിശ്ചയമായി വന്നാലും അതൊരു ദോഷമുണ്ട്. എന്താണ്? അത് ബാധ്യതമാണ്. പക്ഷെ ഭ്രമ അങ്ങനെയല്ല, അതിന് ഒരിക്കലും ബാധ സംഭവിക്കുന്നില്ല. അതാണ് വ്യത്യാസം. അല്ല, അങ്ങനെയുള്ള നിശ്ചയാത്മകമായ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ ശ്രുതിവാക്യങ്ങളെ അവലംബിച്ച് പൂർവ അപര വിചാരം കൂടാതെ ചിന്തിക്കുമ്പോൾ സംശയങ്ങളുണ്ടാകാം. അതിന് അടുത്ത് പറയുന്നതാണ് അത് സേത്വാദി ഉപദേശ ബ്രഹ്മ വ്യതിരിക്തം തത്വം സൂചയന്തി ഇതിയുക്തം. നേരെ പറഞ്ഞു ഉന്മാന വ്യപദേശം, സേതു വ്യപദേശം, സംബന്ധ വ്യപദേശം, ഭേദ വ്യപദേശം, ഇതെല്ലാം ബ്രഹ്മം വ്യതിരിക്തമായ തത്വത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ. സത്വാദി വിപദേശ ബ്രഹ്മം വ്യതിരിക്തം തത്വം സൂചയുന്നു. ബ്രഹ്മം വ്യതിരിക്തമായ തത്വത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ. നേത്തിച്ചതേ ഒരിക്കലും അല്ല. അത് ഭാഷകാരൻ തറപ്പിച്ചു പറയാൻ. എന്തുകൊണ്ട്? സേതു വ്യപദേശസ്ഥാപുന്ന ബ്രഹ്മണോ ബാഹ്യസ്യ സദ്ഭാവം പ്രതിപാദയിതും ക്ഷമത. ഒരു ഹേതുക്കളും ബ്രഹ്മം വ്യതിരിക്തമായ ഒന്നിന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നില്ല. അതാണ് സേതു വ്യപദേശസ്ഥാപുന്ന ബ്രഹ്മണോ ബാഹ്യസ്യ സദ്ഭാവം. മറുകരയെ കുറിച്ച് പറയാനല്ല സേതുവിനെ കുറിച്ച് പറഞ്ഞത്. സേതുരാത്മീയഹ എന്ന തദപ്പരം അസ്ഥീരി. കാരണം അവിടെ വ്യക്തമായി പറഞ്ഞല്ലോ സേതു ആത്മാ, ആത്മാ എന്ന് പറഞ്ഞ സ്വരൂപം. സ്വരൂപത്തെ മറികടക്കാൻ ആർക്കാ സാധിക്കുന്നു? സ്വരൂപത്തിനപ്പുറം പോകാൻ ആർക്കെങ്കിലും കഴിയും? സ്വരൂപം എന്ന് പറയുമ്പോൾ അവിടെ അവസാനിച്ചു. ഒന്നിനും അതിൻ്റെ സ്വരൂപത്തെ അതിക്രമിക്കാൻ കഴിയത്തില്ല. ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തിൻ്റെ കാര്യം പോട്ടെ, പ്രാപഞ്ചികമായ ഒരു വസ്തുവിനും അതിൻ്റെ സ്വരൂപത്തെ അതിക്രമിക്കുക എന്ന് പറയുന്നത് അസംഭവമായ കാര്യമാണ്, ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരിക്കലും അറിവിന് വിഷയമാകാൻ കഴിയാത്ത ഒരു സംഭവമാണ് സ്വരൂപത്തെ അതിക്രമിക്കുക എന്നുവെച്ചാൽ സ്വരൂപത്തെ വിട്ടുപോവുക. അങ്ങനെ ഒന്നൊരു വസ്തുവിന് സംഭവിക്കത്തില്ല. ഒരു വസ്തുവുണ്ടോ, അതിനൊരു സ്വരൂപമുണ്ട്. സ്വരൂപമില്ലേ, വസ്തുവില്ല. നിശൂന്യം എന്ന് പറഞ്ഞാൽ പോലും പറയേണ്ടി വരും എന്താണ് ശൂന്യം, അതായിരിക്കും ശൂന്യത്തിൻ്റെ സ്വരൂപം. അതിനെ വിട്ട് ആ സ്വരൂപത്തെ നിഷേധിച്ചാൽ പിന്നെ ശൂന്യമില്ല. ശൂന്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരിടത്തും സ്വരൂപത്തെ വിടാൻ കഴിയത്തില്ല. സേതുരാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആത്മാ എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നാണ്. അതുകൊണ്ട് സ്വരൂപത്തിനപ്പുറം ഒന്നിനെ കുറിച്ച് സങ്കല്പിക്കാൻ സാധ്യമല്ല. സേതുരാത്മേരിഹി ആഹ, സേതുരാത്മാ, സേതു ആത്മാവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തതപ്പരമസ്തി, അതുകൊണ്ട് സ്വരൂപത്തിനപ്പുറം ഒന്നില്ല, അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട എന്നാണ്.